ബ്രൂഞ്ഞ് വ്യക്തായം വാചി. ണത് അവ്യക്തേ ശബ്ദേ ബ്രൂഞ്ഞ് വ്യക്തായം വാചി. പൊതുവെ അവ്യക്തേ ശബ്ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളുടെ ശബ്ദം, വ്യക്തായം വാചി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശബ്ദം. ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ് ബ്രു. ഞകാരമിത്തായി, അതുകൊണ്ടെന്തോരും സ്വരിതഞ്ഞിത്ത കർത്തൃഭിപ്രായ ക്രിയാഫലേ ഉഭയവതി ബ്രു. ശപ്പ് തിപ്പ് അതിപ്രവൃതി വിശപാലുക്ക് ബ്രൂ തീ നരികം പറയുന്നു. ബ്രൂ പഞ്ചാനാം ആദിത ആഹോ ബ്രുവഹ. ബ്രുവഹ ലഡത്തിബാദീനാം പഞ്ചാനാം ണലാദയ പഞ്ച വാ സ്യുഹു ബ്രുവശ്ച ആഹ ആദേശ. ആദിത പഞ്ചാന ആദ്യ അഞ്ചെണ്ണത്തിന് എടുക്കുന്ന ഏതാണ്? ഇതാണ് ബ്രുവോ ലടഹ. ബ്രഞ്ഞ ധാതു ലട്ട്, ലട്ട് തിബാദീനാം പഞ്ചാന, തിബാദി അഞ്ചെണ്ണത്തിന്, നലാദേഹ പഞ്ചവാസ്യ നലാദി അഞ്ചെണ്ണം വികല്പമായൊരു നൽ അതുസൂസ് ധൽ അതുസ് അഞ്ച്. ബ്രുവശ്ച ആഹ ആദേശം, ബ്രുവിന് ആഹ് ആദേശമായിട്ട് വരും. ബ്രു തിപ് ശപ് ലുക് ഇത് സ്ഥിതി. ബ്രു തിപ് ബ്രു തസ് ബ്രു ജി പഞ്ചാനാം നലാദയ യഥാസംഖ്യം സ്യുഹു. തിപ് ഇത്യസ്യ സ്ഥാനെ തസ് ഇത്യസ്യ സ്ഥാനെ അതസ്, ജി ഇത്യസ്യ സ്ഥാനെ ഉസ്, സിപ് ഇത്യസ്യ സ്ഥാനെ യഥാസംഖ്യം. ശേഷം പൂർവദേവ ശേഷസ്ഥലേഷു ആദേശവും നാസ്തി പഞ്ചാനാമേവ ആദേശ ഭവതി. അത ബ്രൂ തിപ് ഇതി സ്ഥിതി തി ഇത്യസ്യ സ്ഥാനെ നല്ല ഭവതി. നലി അകാര അവശേഷ്യത്തെ ഭൂ ഇത് സ്ഥിത. നല്ല പിത്വാ കിം ഭവതി ഗുണ ഭവതി. പിത്വാ ഗുണഭവതി കേന സൂത്രേണ ഗുണേ കൃത്തെ അവാദേശേ ബ്രാവ്. ബ്രാവ് അത്ര നല്ല യഥാ ഭവതി തഥാ ബ്രു ഇത്യസ്യ സ്ഥാനെ ആഹ ഏതവി ഭവതി. നല്ല യഥാ ഭവതി തഥാ ബ്രു ഇത്യസ്യ സ്ഥാനെ ആഹ സർവത്ര നലാദിഷു പരേഷു പൂർവത്ര ആഹ് ഇതി ഭവതി. ബ്രൂ തിപ്പ് ബ്രൂ നല്ല ബ്രൂത്യസ്ഥാനെ ആഹ് ആഹ് ആഹ ഏവം നല്ല അഭാവി ബ്രൂ തി ഇതി സ്ഥിതി. ബ്രൂ പഞ്ചാനമാദിതാഹോ ബ്രൂ ഇതി വികല്പേന ഭൂതി. അതാ നല്ല അഭാവേ ബ്രൂ തീയതി സ്ഥിതി ബ്രൂത്യസ്ഥാനേ സർവധാതുകളുടെ ഗുണം അവാദേശം ബ്രാവ് തീയതി സ്ഥിതി ബ്രൂ പരസ്യ ഹലാദ പിത ഈട്ട് സ്യാ ബ്രൂപരസ്യ ഹലാദ പിത അത്ര ബ്രൂത്തി ദിശിതേ ഹലാദി പിത്ത് ഭവതി തസ്യ ഈട്ട് ഭവതി ടിത്വാ ആദ്യ അവയവ ബ്രൂ ഈ ഗുണാവാദശേ ബ്രാവ് ബ്രവീതി പ്രഥമാദ്യവദനെ ബ്രൂ തസ്യ ദിശിതേ ബ്രൂ പഞ്ചാനാദാഹോ ബ്രൂഹ ഇതിനേന ബ്രൂ ഇത്യസ്യ സ്ഥാനേ ആഹ് ഭവതി പരത്ര അധുസ് ആഹ് അധുസ് ആഹ് അധുസ് അത് സ്വഭാവേ ബ്രൂ തസ് ഇതിസ്ഥിതേ അത്ര സർവധാത ആർദാദിവിധി ഭവതി വാ തസ്മാത് ബ്രൂ പഞ്ചാനമാദിദാഹോ ബ്രൂ ഇതിനേന ബ്രൂ ഇത്യസ്യ സ്ഥാനേ ആഹുകൃതേ ജി ഇത്യസ്യ സ്ഥാനേ ഉസ് ആഹ് ഉസ് ആഹുഹു ഉസ് അഭാവേ ബ്രൂ ജി ഇത്യത്ര ജുവന്തഃ അന്തി ഇതസ്യ കാർലോപഃ ഇല്ല അന്തി ബ്രൂ അന്തി ഇത്യത്ര ബ്രൂ അന്തി ഇത്യത്ര കിം ഭവതി അജിഷ്ണുദ്ധാത ബ്രുവായൂര് ഓങ്ങീകൃതേ ബ്രുവന്തി ബ്രൂ മധ്യമർഷേകോദനെ സിപ് ഇതി സ്ഥിതേ ബ്രൂ പഞ്ചാനാം ആദിദാഹോ ബ്രുവ ഇത്യതേന ആഹ ബ്രൂ ഇത്യസ്യ ആഹ ആദേശേ പരത്ര ധ ബ്രൂ ധ ഇതി സ്ഥിതേ അഹസ്ഥ ജലിപരി ചർത്തു ആഹ് ഇത്യസ്യ ധ ആദേശബോധി അലോന്തിസ്യ ഇതിനേന അന്തിമ ഹകാരസ്യ പരത്ര ധല് ഖരിജ ചേർത്തി ആഥ അത്ര ധകാരാദേശമഹ ആഹ് ഇത്യസ്യ അന്തിമ ഹകാരസ്യ ഭവതി ഹകാരാദേശ കൃതേ ചേർത്തിയേന ധകാരസ്യ തകാരേ കൃതേ അഥ ധല അഭാവേ ബ്രൂ ഇതിത്ര പിത്വാത് സർവതാദാർദാദിയോ ഗുണ ബ്രാവ് സി ഇത്യസ്യ ബ്രുവ ഈട്ട് ഹലാദി പിത ഇട്ടസ്യ ബ്രാവീ സി സകാരസ്യ ഷത്വേ ബ്രവീഷി ബ്രൂ അധുസ് ഇതിത്ര ബ്രുവ പഞ്ചാനാം ആദിത ആഹോ ബ്രൂഹ ഇതിനേന ബ്രൂ ഇത്യസ്യ സ്ഥാനേ ആഹ് ഭവതി ധസ് ഇത്യസ്യ സ്ഥാനേ അധസ് ഭവതി ആഹ് ധു ആഹ ഭാവേ ബ്രൂ ധസ് ഇത്യത്ര ഗുണോ ന ഭവതി കസ്മാത് ബ്രുവ ഈട്ട് ഇത് ഏതദഭി ഭവതി കസ്മാത് പിത്വ ഹലാദി പിത്വഭാവം അതഹ ബ്രോധ അവശിഷ്ടേഷു ബ്രോ പഞ്ചാനമാഹു ബ്രോ ഇതി സൂത്ര ന പ്രവർത്തത അതഹ ബ്രോ ധ ഇതി എത്ര പിത്വഭാവ ഗുണോ ന ആഹാദേശോ ന ഭവതി ബ്രൂധ ഉത്തപുരുഷേകവചനെ ബ്രൂ മീ ശപ് ശപ്പലോക്ക് ബ്രൂ മീ ഇതി സ്ഥിതേ പിത്വ ഗുണ അവാദേശ പിതി ഹലാദി പിത് സർവധാതുകത്വാത് ബ്രുവ ഈട്ട് ബ്രവീ മീ ബ്രൂ വസ് ബ്രൂ മസ് ശപ്പലോക്ക് ബ്രൂ വഹ ബ്രൂ മഹ രൂപാണി ഭവന്തി ആഹ ആഹുതുഹു ആഹുഹു ആഥ ആഹ ആഹാഭാവേ ബ്രവീതി ബ്രൂധ ബ്രുവന്തി ബ്രവീഷി ബ്രൂധ ബ്രൂധ ബ്രവീമി ബ്രുമഹ അത്ര പിതി സർവത്ര ഗുണ ഏവം ഫലാദിത്വ സർവത്ര ബ്രുവ ഈട്ടിതി ഭവതി ആദ്യ പഞ്ചപ്രത്യയാനാം നല്ലാദ്യാദേശ പ്രകൃതേ ആഹാദേശ ഊവങ് ആദേശ ഏകത്രയോ ഭവതി പ്രഥമഭവന് ആഹ എന്ന് പറയുന്നത് പലപ്പോഴും നിട്ടിൻ്റെ രൂപമാണെന്ന് തെറ്റിദ്ധരിക്കും. നെട്ടിൻ്റെ രൂപമല്ല, നെട്ടിൻ്റെ രൂപമാണ് ഇത്യാഹ എന്ന് പറഞ്ഞാൽ ലട്ടിൻ്റെ രൂപമാണ് എന്ന് പറയുന്നു. ആഹ് ധാരാളം ഉപയോഗിക്കുന്നതാണ്. ബ്രവീതി എന്നുള്ളത് കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആഹ. ആത്ഥയും ഉപയോഗിക്കാറുണ്ട്. ആത്ഥത്വം പരമേശ്വര എവിടെയാണ്? ഗീത പത്താമധ്യായം ഗീതയിൽ മറ്റും വരുന്നുണ്ട്. എന്നാലും ആഹ ധാരാളം ഉപയോഗിക്കുന്നതാണ്. പറയുന്നു ലട്ട് വർത്തമാനമാണെന്നുള്ളത് കാണുമ്പോൾ ഓർക്കണം. ഇനി ആത്മനിപദം. ആത്മനിപദത്തിൽ ബ്രൂ പഞ്ചാനമാകാഹോ ബ്രൂവ വരുന്നില്ല. എന്തുകൊണ്ട്? ഉപാധീനാമേവ പഞ്ചാനാം ആദേശാഹ ഭവന്തി അതഹ ആത്മനേപദേഷു ആദേശാഹ ന ഭവതി. ഏവം ബ്രുവ ഈട്ട് ഇത്യവി ന ഭവതി തസ്മാത് ആത്മനേപദേഷു പിത്വ അഭാവാ ഏവം ആഹസ്ഥ ഏതത് വിന ഭവതി അത്ര പ്രാപ്തിരപി നാസ്തി. ബ്രൂ ത സപ്പലക്ക് ഇതാത്മന ബ്രൂതേ ബ്രൂ ആദേത്യത്ര കിം ഭവതി അജിശ്നുദ്ധാതു ബ്രുവാം ബ്രുവാതേ ബ്രൂ ആദേ ഉവങ് ബ്രുവാതേ ബ്രൂ അതേത്യത്ര അജിസ്നുദ്ധാതു ബ്രുവാം ബ്രുവതേ ബ്രൂ ധാസത്യത്ര സേ ബ്രൂ ഷേ ബ്രൂ ആധേ ബ്രുവാധേ ബ്രൂ ദ്വേ കിംഭവതി ഇതിൽ നിന്നാണ് ബ്രൂ കോഫി ഉണ്ടായത്. ബ്രൂവിൽ നിന്നാണ്. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രൂ ലട്ട് എന്നിരിക്കുന്നു. പറയുന്നു, ആഹാ പറയുന്നു, ബ്രവീതി പറയുന്നു, സബ്രൂതേ സ ആഹാ സ ബ്രവീതി. അതൊന്നും സാധാരണ പാലിക്കാറില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളൊന്നും ഉണ്ടെങ്കിലും ഉള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ പിന്നെ കേവലം വരുന്ന എവിടെ യാഗത്തിൽ, മറ്റു മാത്രമേ അതിൻ്റെയൊക്കെ ആവശ്യമുള്ള സാധാരണ ഭാഷയിലൊന്നും ഒന്നും അത്ര നിയമങ്ങളൊന്നും ആരും നോക്കാറില്ല. അന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്തെന്ന് വെച്ചാൽ യജമാനനും ഋത്വിക്കും ഒക്കെ വരുന്നിടത്താണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. സാധാരണ രീതിയിൽ അതൊന്നും നോക്കാറില്ല. ബ്രൂ നല്ല ബ്രൂ ലിട്ട് ലിട്ടിന്റെ സ്ഥാനത്ത് എന്തോരും തിപ്പ്, തിപ്പിന്റെ സ്ഥാനത്ത് നല്ല. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെന്താ അങ്ങനെ തന്നെ പറഞ്ഞത്. ബ്രൂ നല്ലെന്നിരിക്കുന്നു. ഇവിടെ ബ്രുവോ വച്ചി ആർദ്ധതാതുകേ, ആർദ്ധതാതുകമാണ് നല്ല. ഏത് സൂത്രം ലിട്ടിച്ച ആർദ്ധാതുകമായിട്ട് എന്തോരും ബ്രൂവിന് വച്ച് വച്ച് നല്ല ദിത്വം വരുന്നു. വച്ച് വച്ച് നല്ല ഹലാദിശേഷ വാ വച്ച് നല്ല എന്തു വരുന്നു. ലിട്ട്യഭ്യാസ്യ ശേഷം എന്താണ് വൃത്തി? വച്ചാദീനാം ഗ്രഹ്യാദീനാം ച സംപ്രസാരണം സ്യാൽ ലിടി. ഇത്രയേ ഉള്ളൂ. ലിട്ടി ലിട്ട് പരവരിക്കുമ്പോ വച്ചാദികൾക്കും ഗ്രഹ്യാദികൾ ഏതൊക്കെയാണ്? ഗ്രീജ്യാതി വഷ്ടി വിചതി വൃച്ചതി പൃച്ചതി ബ്രജ്ജതീനാങ്ങീതി. പഠിച്ചിട്ടില്ലേ? ആ അത് പഠിച്ചിട്ടില്ല. വചരൂവാപ്പെറും വഹിശ്ചൈവ പശുവേനി വേനി നിത്യവി ഹേന്വതി ശൈതിശ്ചൈവ യജാദ്യാസി രുമേ നവ. ഏതൊക്കെയാണ്? യജാദ്യാസുർ ഇമേ നവ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, പറഞ്ഞിരിക്കുന്ന നല്ലതാണ്. ലഡ്യഭ്യാസ ഉപേക്ഷാം പ്രകാരം അഭ്യാസ വകാരസ്യ സംപ്രസാരണേകൃത്തെ ഉകാരേ ജാതേ ഓ ആ ഇതി സ്ഥിതേ സമ്പ്രസാരണാസ്ഥിതി പൂർവരൂപേ കൃതേ ഊ വച് നല്ലിതി സ്ഥിതേ അതുബായ വൃദ്ധോ സത്യം ഉവാച്ച. ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഇന്നാണ് നേരിട്ട് കണ്ടത്. സഞ്ജയ് ഉവാച്ച എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വച്ച് ദിത്വം, വച്ച് വച്ച് ഹലാദിശേഷം, വാ വച്ച് വകാരത്തിന് ദൃഷ്ടിയഭ്യാസത്തിപേക്ഷ സമ്പ്രസാരണ ഉകാരം സമ്പ്രസാരണ പൂർവരൂപം ഓ വച്ച് അതുപതായ വൃദ്ധി ഉവാച്ച എന്ന് വരുന്ന ഇങ്ങനെയാണ്. അപ്പോൾ വച്ച് ധാതുവിൽ നിന്ന് എങ്ങനെയാണ് ഉവാച്ച വരുന്നതെന്ന് വ്യാകരണം പഠിക്കാതെ മനസ്സിലാക്കാൻ പ്രയാസം. എന്തിനാണ് പാണിനി സമ്പ്രസാരണം വിധിച്ചത്? നിയമങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്കത് മനസ്സിലാവും. വാച്ച എന്ന് പറയുന്ന ലെട്ട് ഗീത പഠിപ്പിക്കുമ്പോൾ നമ്മളിതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളിനെ അന്നേരം ഇറക്കി വിടും. ഒരു സംശയവും വേണ്ട. അല്ലേ, ആർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വച്ച് അതുസ് അല്ല, ഏതാണ് ബ്രൂ അതുസ് ഇത് സ്ഥിത ബ്രുവോ വച്ച് ഇത് അർത്ഥാതുകേ പരേ ബ്രൂ ഇത്യസ്യ സ്ഥാനേ വച്ചാദേശേ കൃതേ ദിത്വേ ഹലാവിശേഷേ സമ്പ്രസാരണേ പൂർവരൂപേ ഓ അല്ലല്ലോ. ആ അങ്ങനെ അങ്ങ് പോയാൽ പറ്റത്തില്ല. വച്ച് സ്വപ്യജാതീനാം കീർത്തി ദിത്വമൊന്നും വരാൻ പാടില്ല. ആദ്യം തന്നെ സമ്പ്രസാരണം വരും. അതിനുള്ള നിയമവും പറഞ്ഞു. എന്താണ് സമ്പ്രസാരണം? ആശ്രയം കാര്യം ബലവർത്തം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കെത്ത് വരവരിക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എന്തോരും സമ്പ്രസാരണം വരുന്നു. വച്ച് എന്ന് പറയുന്നത് ഉച്ച് ദത്വം വന്നു. ഉച്ച് ഉച്ച് ഹലാദിശേഷം ഓ ഉച്ച് ഇതിസ്ഥിരേ എന്തോരും അപ്പൊ കിത്ത് പരമിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം കിത്തെന്ന് പറഞ്ഞത്. ലിട്ടി അഭ്യാസ സുപേക്ഷ എന്ന് പറയുന്നിടത്ത് എന്തേ പറഞ്ഞുള്ളൂ ലിട്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞ കിത്ത്. അപ്പൊ കിത്തിൽ എന്തുവരും? സമ്പ്രസാരണം സമ്പ്രസാരണം തദാശ്രയം ച കാര്യം ബലവത് ഇതി നിയമാത് പ്രഥമം സമ്പ്രസാരണം കൃതം തദനന്തരം ദിത്വാദി കൃതേ ഊച് ഉസ് ഊചുഹു ഇത്യൂചുഹു ഇതി ദേവ ഊചുഹു. ധാരാളം വരുന്ന ഒരു ഇതാണ് ഊച്ചു. വാച പോലെ തന്നെ ധാരാളം വരും. പുരാണങ്ങളിലും മറ്റുമൊക്കെ വരുമ്പോൾ ഊച്ചു എന്നാണ് പറയുന്നത്. ഉവാച്ച ഊച്ചതുഹു ഊച്ചുഹു. വച്ച് ധൽ അവിടെ ദൃഷ്ടിയഭ്യാസസ്യ വേഷം. എന്താണ് ബ്രൂഞ്ഞിന് വച്ച് വന്നു. വച്ച് വന്നിട്ട് ദത്വം വന്നു. വച്ച് വച്ച് ധൽ അല്ലാതിശേഷം സമ്പ്രസാരണ അഭ്യാസസ്യ സമ്പ്രസാരണ വച്ച് ധൽ. സ്റ്റേറ്റാണോ അനിട്ടാണോ? പച്ചമുച്ചിരിച്ചുണ്ടെന്തോരുന്നു ഇട്ട് വരുന്നു. ഇടഭാവേ ഇത്ര ഉവക്ത ഊച്ചധു ഊച്ച ഊവച്ച് നല്ലെത്തിയത്ര നലുത്തമോ വാ നിത്യേ വൃദ്ധ കൃതെ വാച നിത്വഭാവേ ഉവച ാദ്യന്യോരുടെ സേർഭവേദിത്തിനേന ഇട്ടി കൃതെ സംപ്രസാരണം തഥാശ്രയം കാര്യം ബലവദിത്യേന സംപ്രസാരണ കൃത്യ ദ്വിത്വേ ഹലാദിശേഷേ ദീർഘേ ഊച്ചിവ ഊച്ചിവ ഇപ്പോ ഉവാച ആത്മനേപദേ സർവത്ര കിത്വാ സംപ്രസാരണേ കൃതേ ദ്വിത്വേ സവർണദീർഘേ ഊചേ ലടസ്സജ്വരേ ശ്രീ ഊചേ ഇത്യാദി പ്രയോഗാഹ ബഹുത്ര ദൃശ്യന്തെ. അന്തരം ലുട്ട് ബ്രുവച് അർദ്ധതാതുക്തത്വാ ബ്രുവഹ വച് ത അനുട്ടത്വാ ലുട്ടിന ചോക്ക് ലുട്ടി വാച് സ്യാട്ട് ആത്മനേവദേ പക്ഷ്യാമഹേ എന്ന ധാരാളം പ്രയോഗത്തിൽ വരുന്ന രൂപങ്ങളാണ് രൂപങ്ങളെങ്കിലും പഠിച്ചിരിക്കുന്നു. ലോട്ട് പരസ്യമതേ ബ്രൂ തീ ചപ്പ് ലുക്ക് ബ്രൂ തീ ഏരു ബ്രൂ തു ഇത്യത്ര എന്താണ് ബ്രുവ ഈട്ട് സർവധാതാർത്ഥതയോ ഗുണ അമ്പാദേശ ബ്രവി തു ബ്രൂ താതങ് ഇത്യത്ര ശപി ലുക്കി അത്ര തിപ്പഹ ഗുണോ നഭവതി ബ്രൂ താം ബ്രൂ താം ബ്രൂ അന്തു ഇത്യത്ര ബ്രൂ സി ഇത്യത്ര ബ്രൂ ഹി ഉദശ്ച പ്രത്യാദ സംയോഗ പൂർവാദ ഹെയർ ലുക്ക് ഭൗതി കസ്മാ എന്താ വൃത്തി എന്റെ പ്രത്യയത്തിന്റെ അല്ല ഇപ്പൊ ബ്രൂഹി അത്രാപി ഗുണ എന്ന ഭൗതി കസ്മാ പിച്ച പിന്ന പിച്ച ബ്രൂതാദ് ബ്രൂതം ബ്രൂത ബ്രൂ നീ ആഠ് ആനി ആനുകൃത ഗുണേ അവാദിശേ ബ്രവാ നീത്യത്ര നത്വം കിം ഭവതി ബ്രവാണി ബ്രോ മായിത്യത്ര ആട് ആട് കൃതെ ഗുണം പിത്വ അവാദിശ ബ്ര വാ ബ്രവാ മ വാ ബ്രവാ വാ ബ്രവാ മ രുവാണി ഭവന്തി ബ്രവീതു ബ്രൂതാ ബ്രുവന്തു ബ്രൂഹി ബ്രൂതാദ് ബ്രൂതം ബ്രൂത ബ്രവാണി ബ്രവാ ആത്മനോദേ ഗുണഭവ ബ്രൂ തേ ബ്രൂവാതെ ഇത്യത്ര ഉവങ് ബ്രൂവാതെ ബ്രൂവാതെ ഇത്യത്ര ബ്രുവത്തെ അമേധ ബ്രുവത്തെ ബ്രൂവത്താം ബ്രൂതാം ബ്രുവാതാം ബ്രുവതാം സർവത്ര അമേത ഉവങ് ആദേശ ബ്രുവാതാം ബ്രുവതാം ബ്രൂ ഗുണം ഉപാദേശം അത്ര ഊങ്ങ് കസ്മാന്ന ഭവതി ഗുണം ഗുണ കസ്മാ പരത്വ ബ്രവൈ ബ്രവാ വഹൈ ബ്രവാ വഹൈ ഏകം ഭവന്തി ബ്രൂതേ ബ്രുവാതേ ബ്രുവതേ ബ്രൂതാം ബ്രുവാതാം ബ്രുവതാം ബ്രൂഷ്വ ിരാത്മനെ വധാനം വരില്ല ശപ്പ് ലുക്ക് ലുങ് ലങ് ലുങ്ഷ് അത്രഹ്യാഭ്യൂതൃത്തം ഹല്ലി തിന്നോതികസ്മാ അവൃത്തത്വഭാവ കസ്മാത് അവൃത്തത്വഭാവ ഈടാകമേ കൃത്യ ഈത്തിരി ഭവതി അതഹ തകാർ ലോപോ ന ഭവതി അബ്രവീത് അബ്രോ താമിത്യത്ര അബ്രോ തം ഉവങ് ഓങ് ഓങ് നഭോതി തസ്മാത് ആ അബ്രൂതാ അബ്രൂ ജി ജോന്തോപ ആത്മനിവേദേശനത തസ്മാത് അബ്രൂ ജി അബ്രൂ അന്യത്ര അബ്രൂവൻ അബ്രൂ സി അബ്രൂ സി ദാസി തസ്മാത് ആ സി അബ്രൂ സി ഇതസ്റ്റ് ഇകാരലോപ ബ്രോയിട്ട് അബ്രൂ ഈ ഗുണം അവാദേശം അബ്രവീ സകാരസ്യ അബ്രവീ അബ്രൂത്തം അബ്രൂത അബ്രൂ അം ഗുണം അവാദേശം അബ്രവം അബ്രൂ മ അബ്രൂവ അബ്രൂ രൂപാണി അബ്രവീത് അബ്രൂതാം അബ്രുവൻ അത്ര ഗുണ കസ്മാൻ നബോതി അത രൂപാണി ഭിന്നാനി ഭവന്തി പ്രമേകവനെ അബ്രവീത് ഇതി അവ ദിവനെ അബ്രൂതാം ഇതി ഉ ബഹുവനെ അബ്രൂം ഉവ അബ്രീ അബ്രൂതം അബ്രൂത അബ്രവം അബ്രൂവ അത്ര അവ ഇതി കുത്ര ഭവതി പ്രഥമ ഏകവചന ഏകവചനെ ഉത്തമവശ ഓങ് ആദേശ അന്യത്ര സർവത്ര ഗുണം ഓം അബ്രൂ അബ്രൂ താം ഓ ഗുണ കസ്മാൻ നഭവതി നിത്വം ആത്മനവദേ അബ്രൂ സപ്പനക്ക് അബ്രൂത ടിതാത്മനവനാട്ടേരെ നവോതി അബ്രൂത അബ്രൂ ആതാം ഓം അബ്രുവാതാം അബ്രൂ അബ്രുവത അബ്രൂ ധാഹ അബ്രൂ ആധാം അബ്രൂ ദ്വം അബ്രൂ അബ്രൂ അബ്രൂവി ഊവങ് അബ്രൂവി അബ്രൂ വൈ അബ്രൂ അത്ര ഊവങ് കുത്ര ഭവതി അതുപോലെ അബ്രൂത അബ്രൂവാത അബ്രൂവത അബ്രൂ അബ്രൂവാത അബ്രൂ അബ്രവിയാണ് അബ്രൂവിയാണ് എന്തുകൊണ്ട് അബ്രൂവി അബ്രൂവഹി അടുത്തു വരുന്നത് വിധിലിംഗ് ബ്രൂ യാസ് ഈ പോയി സകാരം പോയി ബ്രൂ യാത് അത്ര ഗുണ തസ്മാത് യാസ് പരസ്യമദേശുദാത്തോ നിച്ച ബ്രൂയാത് ബ്രൂയാസ്ഥാം ബ്രൂയാതാം അത് ബ്രൂയാതാം ബ്രൂയൂഹിക്കേന സൂത്രേണ ബ്രൂ യാഹ ബ്രൂയാസ്തം ബ്രൂയാ താം ബ്രൂയാ ബ്രൂയാസം ബ്രൂയാ ബ്രൂയാമിത്ര ഇടവത്ത് നോതി ബ്രൂയാം ബ്രൂ ബ്രൂയാ ബ്രൂയാ വാ വാ വഹവാ ബ്രൂയാ വാ ബ്രൂയാ ആത്മനുമതേ ബ്രൂ സ്യൂട്ട് സുട്ട് ത അത്ര ബ്രൂ സ്യൂട്ട് സുട്ട് ത നിങ്ങൾ സലഭോ ആനന്ദസ്യ ബ്രൂ ഈ ത ബ്രൂ ഈ ഇത്യത്ര കിം ഭവതി ആത്മനേപദേ ആത്മനേപദേ ത ഇത്യസ്യ സർവധാതുകം അപിത്തിത്തിനേന സർവധാതുകേ വിനംഗിത്വാ ഗുണാഭാവേ ഉവങ്ങ കൃതേ ബ്രുവീത ഇതി ഭവതി കഥം ഭവതി ബ്രുവീത ബ്രുവീത ഉവങ്ങ ഭവതി വാ ഗുണം ഭവതി വാ ഉവങ്ങ ബ്രുവീത ബ്രൂവി സർവത്ര ഉവങ്ങ ഭവതി സർവത്ര സിയുട്ട ഈ വർത്തതേ അതഃ സർവത്ര അജാതിത്വാത് ഉവങ്ങിവൃത്തെ ബ്രുവീത ബ്രുവീയാതാം ബ്രുവീരൻ ബ്രുവീതഃ ബ്രുവീയാതാം ബ്രുവീതും ബ്രുവീയ വച്ചുധാതോ ആശ്രലിംഗി പരസ്യതെ ബ്രൂ ധാതോ ബ്രൂ ലിംഗ ലിംഗ സിയുട്ട് ലിംഗ സിയുട്ട് ആ പരസ്യതെ യാസുട്ട് ബ്രൂ യാസ് തീ ബ്രൂ യാസ് തീ സ്ഥിതി കിം ഭവതി ബ്രൂവച്ചി ആശയല്ലെങ്കിൽ അർദ്ധാതുത്വത്തിന് സൂത്രേണ നിങ്ങ ആശിഷ് വച്ച് ഇത് സ്വീകാര ലോപേ സകാരസിക്കേന ലോപഭൂതി വച്ച് യാദിത്യത്ര കിം ഭവതി വച്ച് സ്വപി യജാദീന കീതി സമ്പ്രസാരണേ മക്കാരസ്യ സ്ഥാനെ ഉകാരേ ജാതേ ഉ ആ ഇത്യത്ര സമ്പ്രസാരണ ചെയ്ത് പൂർവരൂപേ ഉച്ചയാത് ഉച്ചയാത് ആശയല്ലെങ്കിൽ ഉച്ചയാത് ഉച്ചയാസ്താം ഉച്ചയാതാം ഇതിന ഭവതി കസ്മാത് ആ അത്ര സകാരലോപന ഭൂതി കസ്മാത് ഉച്ചയാത് അത്ര കിത്വം ഭവതി വാം തസ്മാൻ ഇതാശിഷി അത്ര സിയോട്ട് ഭവതി. സർവധാതുവോ അഭിത്തിരിക്കുന്ന ഭവതി വച്ച് അത്ര ആർത്തവാകത്വം തഥപി ന ഭവതി. പച്ച് സിയുട്ട് സുട്ടുത്ത പച്ച് ചോക്കു വാക്ക് സിയുട്ട് സുട്ടുത്ത ഷത്വേ ക്ഷീരൻ ലുങ്ങി പരസ്യമേ ബ്രൂ തീ അട്ട് ആ ബ്രൂ തീ ഇത് സ്വീകാരലോകം ചിലുങ്ങി ചിലേഹ് കിംബോതി അസ്യതി വക്തിഖ്യാദിഭ്യോ അങ് എബി ചിലേർ അങ് സ്യാ. അത്ര ബ്രൂ നിത്യസ്യ സ്ഥാനം ആർദ്ധാതുവത്വാത് വജ് ഭവതി. ആ വച്ച് ആ ഇതി ഭവതി. ചിലരങ്ങ് അസുക്ഷേപണേ ഭക്തി വച്ച് ഖ്യാതി ചട്ടിങ്ങ ഖ്യാന് ഖ്യാന്യ ആദേശ ഏതേഷാം ഏഭ്യ പരസ്യ ചിലി ഇത്യസ്യ സ്ഥാനെ അങ്ങ് ഭവതി. അത്ര ആ ബ്രൂ ഇത്യത്ര ഇത്യസ്യ സ്ഥാനെ വച്ച് ഭവതി അർദ്ധാതുവീത്തനേന ബ്രൂ വച്ചീത്തനേന ആ വച്ച് ചിലി ഇത്യസ്യ സ്ഥാനെ അങ്ങ് ഭവതി. ആ വാച തീ ഇത്യസ്യ സ്ഥാനെ ഇത് സ്വീകാരലോപെ ആ വാച സ്ഥിതേ വച ഉം അംഗിപരേ അംഗിപരേ വച് ഇത്യസ്യ സ്ഥാനെ വച് ഇത്യസ്യ ഉം ഭവതി. മിതചോ അന്ത്യാത്പരതഃ വച് ഇത്യത്ര വകാര പരവർത്തി അകാരാത് പരത്വേന ഉ കൃതേ ആ വാ ഉ ഇത്യത്ര ഗുണേ കൃതേ ആ വോ ച സർവത്ര അവോച് ഇത് ഭവതി. അച്ചവും ഇത്യനേന വകാര പരവർത്തി അകാരാത് പരത്വേന ഉകാരേ കൃതേ അകാര ഉകാരയോ ഗുണേ ഏകാദേശേ ആ വച് ഇത്യത് അവോച് ഇതി ഭവതി. അവോച് അവോചത് സർവത്ര അവോച് ഇതി ഭവതി. അസ്തി വ്യക്തി ഖ്യാതിഭ്യോ അംഗിത്യനേനാംഗിർദേ അവോചത് അവോചതാം അവോചൻ അവോച അവോചതം അവോചത് അവോചം അവോച അവോചത് അവോചതാം അവോച അവോചൻ അവോചത് അവോചതാം അവോചൻ അവോച അവോചതം അവോചത അവോചം അവോച അവോചം ഏവം ഭവതി. ആത്മനേപദേ ആ വച്ച് അത്ര എബിച്ചലേ അങ്ങ് അങ്ങ് കൃതേ ആ വച്ച വച്ച ഉമ്മ കൃതേ ഗുണേ അവോച അവോചത അവോചേതാമിതി കഥം ഭവതി. ആ അവോചേതാം അവോചന്ത അവോചത ഇതി കസ്മാന്ന ഭവതി അനത്ത അവോചന്ത അവോചത അവോചേതാം അവോചദ്ധം അവോ അവോച്ചി ബോധിവ അവോച്ചേ ഇതി ബോധിവ അവോച്ച ഇത്യത്ര കിം ഭവതി അവോച്ച ഇത്യത്ര അവോച്ച ഈ ഇത്യത്ര കിം ഭവതി അവോച്ചേ അവോച്ചാവഹി അവോച്ചാമഹി അവക്ഷ്യത് അടുത്തു വരുന്നു ചർക്കരീതം ച ചർക്കരീതം. അതല്ലേ പറയാൻ പോകുന്നത്, ഞാൻ വായിച്ചല്ലേ ഉള്ളൂ. ചർക്കരീതം ച ചക്കരയല്ല ഇത്, ചർക്കരീതമാണ്, മാറിപ്പോകും. ചർക്കരീതം ഇത് യങ് ലുഗന്ധസ്യ സപ്ന ചർക്കരീതം എന്ന് പറഞ്ഞാൽ യങ് ലുഗന്ധമാണ് എന്ന് മനസ്സിലാവും. യങ് ലുഗന്ധസ്യ സപ്ന എന്ന് പറഞ്ഞാൽ യങ് ലുഗന്ധമാണ്. മനസ്സിലായല്ലോ? മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ യങ് ലുഗന്ധം പഠിക്കണം. അതുവരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുക, വേറെ വഴിയില്ല. സ്വാമി, അതിനാണോ യങ് ലുങ് എന്ന് പറയണത്? യങ് ലുങ് യങ് ലുക്കാണ്, യങ് ലുക്ക്. യങ് ലുങ് എന്ന് കാണാം, അത് യങ് ലുങ്. യങ് ലുക്കാണ്, യങ് ലുക്ക്. യങ് ലുഗന്ധം എന്നല്ലേ, ലുക്ക് വരുന്നതാണ്. എങ്ങനെ ലുക്ക് വരും എന്ന് വെച്ചാൽ, യങ് എന്ന് പറയുന്ന ഒരു പ്രത്യയം വന്നിട്ട് ലുക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃ ധാതുവിൽ നിന്ന് ചർക്കരീതം എന്ന രൂപസിദ്ധിക്കും. കൃ ധാതുവിൽ നിന്ന് യങ് വന്ന് ലുക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന രൂപമാണ് ചർക്കരീതം. അതുകൊണ്ടാണ് ചർക്കരീതം എന്ന് പറഞ്ഞാൽ യങ് ലുക്കാണ്, എങ്ങനെ ലുക്ക് വന്നാണ്. ചർക്കരീതമില്ല യങ് ലുഗന്ധസ്യ സ്വപ്നം. അതെന്തിനു ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇതിപ്പോ അദാദി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് പഠിച്ചത് എന്തിനാണെന്ന് പറയുന്നത്? തത് അദാദോ ബോധ്യം. തതെന്ന് പറഞ്ഞാൽ ഈ യങ് ലുഗന്ധത്തിനെ അദാദി ഗണത്തിൽ പെടുത്തിക്കൊള്ളണം. അദാദി ഗണമാണ്, അതുകൊണ്ട് ചർക്കരീതം ചാന്ന് പറയുന്ന ഒരു ഗണസൂത്രമാണ്. ഈ സൂത്രം പറയുന്നത് യങ് ലുക് പ്രക്രിയ എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ വരും. ആ യങ് ലുക്കന്ധമായ രൂപങ്ങളെല്ലാം അദാദിപ്പെടുത്തിയാലുള്ള ഗുണം എന്താണ്? അതിപ്രൗഢ്യ ശപ്പ്, അതിന് ലുക്ക് വരും. അതാണ് എന്റെ ഗുണം. അത് യങ്ങന്ധം യങ്ങുഗന്ധം ബോ ഭൂയതേ ചേക്രീയതേ, അങ്ങനെയുള്ള യങ്ങന്ധവും യങ് ലുഗന്ധവും ഒക്കെ നമ്മളിനി പഠിക്കും. അവിടെ ഇത് ഓർക്കണം, എന്താണ് അവിടെ വരുമ്പോൾ ശപ്പിനെ ലുക്ക് വിധിക്കും എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യങ് ലുഗന്ധത്തിന് അതാദിയിൽ ഗണസൂത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിപ്രവൃത്തി ശപ്പ് എന്നൊരു സൂത്രം അവിടെയും പ്രവർത്തിക്കും. അതിന് അതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അതായപ്പോ ചർക്കരഹിതം ച എന്ന് പറയുന്നത് ഗണസൂത്രമാണ്. ഭുവാദി അതാദി എല്ലാം ഗണങ്ങളാണ്, ഗണങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന സൂത്രമാണ്. വേറെയും ഗണസൂത്രങ്ങൾ വരും. നിച്ച് ഇതൊക്കെ നിജന്തത്തിലെല്ലാം ചുരാദി ഇതൊക്കെ ഗണസൂത്രങ്ങൾ ഒരുപാട് വരും. അവിടെ പഠിച്ചാൽ മതി. ഊർണുഞ്ഞാച്ഛാദനെ മറക്കുക എന്നുള്ള അർത്ഥം.